ഗുരുപരമ്പരഗീത ആറാധ്യായം അഞ്ചാം അധ്യായത്തിന്റെ അവസാനം ധ്യാനയോഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ വിശദീകരണമുണ്ട്. അടുത്ത അധ്യായമാണ്. അതിന്റെ ആമുഖമായിട്ടിവിടെ ഭാഷ്യകാരൻ ആരാണ് ഈ ധ്യാനയോഗത്തിന് അധികാരിയായിരിക്കുന്നത് എന്നുള്ള വിഷയം ചർച്ച ചെയ്യുകയാണ്. ആദ്യം വരുന്നത് ഭാഷ്യഭാഗമാണ്. അതീതാനന്തരാധ്യായാന്തേ ധ്യാനയോഗസ്യ സമ്യക് ദർശനം പ്രതി അന്തരംഗസ്യ സൂത്രഭൂതാഃ ശ്ലോകാഃ സ്പർശാൻ കൃത്വാ ബഹി ഇത്യാദി ഉപദിഷ്ടാഃ തേഷാം വൃത്തിസ്ഥാനീയോയം ഷഷ്ടോധ്യായ ആരംഭ്യതി. അതീതാനന്തരാധ്യായാന്തേ, തൊട്ടുമുമ്പ് ഉള്ള അധ്യായം. അതീത അനന്തരാധ്യായം എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പ് കഴിഞ്ഞ അധ്യായം, അതിന്റെ അവസാന ഭാഗത്ത് ധ്യാനയോഗസ്യ സമ്യക് ദർശനം പ്രതി അന്തരംഗസ്യ. ധ്യാനയോഗം സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനയാണ്. ഞാൻ സമ്യക് ദർശനത്തിനോട് അടുത്ത് നിൽക്കുന്ന സാധനയാണ്. സമ്യക് ദർശനം പ്രതി അന്തരംഗസ്യ സൂത്രഭൂതാഹ ശ്ലോക, അതിന്റെ സൂത്രഭൂതമായിരിക്കുന്നു, സൂത്രസ്ഥാനീയമായിരിക്കുന്നു ശ്ലോകങ്ങൾ അവിടെ പറഞ്ഞു. ധ്യാനയോഗത്തിന് കൂടുതൽ വിശദീകരണം വേണ്ടി വരുന്നതായ ശ്ലോകങ്ങൾ, അതാണ് സൂത്രഭൂതം എന്ന് പറയുന്നത്. സൂത്രങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്നതിന് കൂടുതൽ വിശദീകരണം വേണ്ടി വരും, അതുകൊണ്ടാണ് അതിന് സൂത്രം എന്ന് പറയുന്നത്. വിശദീകരണം കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ശ്ലോകങ്ങൾ ആണ് വന്നത്. എങ്ങനെ സ്പർശാനം കൃത്വ ബഹീത്യാദി 27-ാമത്, തുടർന്ന് പല ശ്ലോകങ്ങളും വന്നു. തേഷാം വൃത്തിസ്ഥാനിയോ അയം ഷഷ്ടോധ്യായ ആരഭ്യത, അതിന്റെ വൃത്തിയാണ് വ്യാഖ്യാനം. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ വന്ന ചില ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് വൃത്തിസ്ഥാനീയം. വ്യാഖ്യാനത്തിന്റെ സ്ഥാനത്താണ് അടുത്തു വരുന്ന അധ്യായം ആരഭ്യതേ ആരംഭിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞൊരു പ്രധാന കാര്യം, ധ്യാനം സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? സമ്യക് ദർശനം ജ്ഞാനപ്രാപ്തി, സമ്യക് ദർശനം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനപ്രാപ്തിയാണ്. ആ ജ്ഞാനപ്രാപ്തി അന്തരംഗമായിരിക്കുന്നത് ധ്യാനമാണ്. ഇവിടെ യോഗത്തിന്റെ പല രീതികളെ കുറിച്ചും പറയും. പലതരത്തിലുള്ള യോഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അഷ്ടാംഗയോഗം ഒരു രീതിയാണ്, ഹഠയോഗം വേറെ രീതിയാണ്, പലതരത്തിലുള്ള ലയയോഗം, മന്ത്രയോഗം, അങ്ങനെ പലതരത്തിലുള്ള യോഗങ്ങളെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഈ യോഗങ്ങളുടെ എല്ലാം ഒരു ഭാഗമാണ് ധ്യാനം. യോഗം എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നല്ല, യോഗത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് ധ്യാനം. അഷ്ടാംഗയോഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെ യമനിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം എന്നെല്ലാം പറഞ്ഞ് ഒരു ഒരു ഭാഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ യോഗങ്ങളുടെയും ഒരു ഭാഗമാണ് ധ്യാനം. അപ്പൊ ആ ധ്യാനയോഗത്തിന്റെ അംഗങ്ങളായിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്, യമ നിയമങ്ങളും മറ്റും വരുന്നത്. അങ്ങനെയുള്ള ധ്യാനം, അത് ഇവിടെ പറയുന്ന ജ്ഞാനപ്രാപ്തിക്ക് തൊട്ടു മുമ്പിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ അന്തരംഗം എന്ന് പറഞ്ഞത്. അന്തരംഗം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്, ബഹിരംഗം എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത്. ഇവിടെ രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, ഒന്ന് കർമ്മയോഗം, മറ്റൊന്ന് ധ്യാനം, മറ്റൊന്ന് സമ്യക് ദർശനം. സമ്യക് ദർശനം എന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തി. ഇതിനെ യോഗസൂത്ര അഷ്ടാംഗയോഗത്തിൽ പറയുമ്പോൾ അജ്ഞാനപ്രാപ്തി, അതിന് സമാധി എന്ന് പറയും. അവിടെ ധ്യാനം കഴിഞ്ഞ് സമാധി എന്ന് പറയും. ഇവിടെ പറയുന്നു ധ്യാനം കഴിഞ്ഞ് സമ്യക് ദർശനം. ഈ ധ്യാനം അപേക്ഷിച്ച് ബഹിരംഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നു. ജ്ഞാനപ്രാപ്തിക്ക് ദൂരെ നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ് കർമ്മയോഗം യോഗം ബഹിരംഗമാകുന്നത്? കാരണം കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി, ചിത്തശുദ്ധിക്ക് ശേഷം ജ്ഞാനപ്രാപ്തി. അതാണ് നമ്മൾ സാധാരണ പറയുന്ന ക്രമം. കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി ആയതുകൊണ്ട് ആ ചിത്തശുദ്ധി പ്രാപിക്കുന്നവന് ഈ പറയുന്ന ധ്യാനയോഗം സാധ്യമാകും. കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു എന്താണ് യോഗ കർമ്മ സഹവശനം സമത്വം യോഗ ഉച്ചതി. കർമ്മത്തിന്റെ കൗശലം സമത്വം. അപ്പോൾ ഇതിലും മനസ്സിന്റെ ഏകാഗ്രതയും ധ്യാനവും പറയുന്നുണ്ട്. അപ്പോൾ കർമ്മയോഗം എന്ന് പറയുന്നത് ധ്യാനം കൂടാതെയുള്ള ധ്യാനം കൂടി ചേർന്നാലേ കർമ്മയോഗം ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്ന ധ്യാനം സമ്യക് ദർശനത്തിന്റെ അന്തരംഗമായി പറയുന്ന ധ്യാനവും കർമ്മയോഗത്തിൽ പറയുന്ന ധ്യാനവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ സമ്യക് ദർശനപ്രാപ്തിയുടെ അന്തരംഗ സാധനമാണ് ധ്യാനം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ആശയക്കുഴപ്പം ചിലപ്പോൾ തോന്നും. കാരണം കർമ്മയോഗത്തിനും ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മയോഗത്തിന്റെ ഭാഗമാണ് ധ്യാനം. ഇവിടെ പറയുന്നു കർമ്മയോഗം ബഹിരംഗ സാധനമാണ്, ധ്യാനം അന്തരംഗ സാധനമെന്നും പറയും. അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതിനുള്ള വ്യത്യാസം, കർമ്മയോഗിയുടെ ധ്യാനം എന്ന് പറയുന്നത് ഭാവന ഭാവനയാണ്. ഉപാസനയാണ് കർമ്മയോഗിയുടെ ധ്യാനം എന്ന് പറയുന്നത്. ആ ഉപാസന അല്ലെങ്കിൽ ഭാവന എന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനത്തിന് അന്തരംഗ സാധനമായിരിക്കുന്ന ധ്യാനത്തിന് വേണ്ട മനസ്സിന്റെ ഏകാഗ്രതയുടെ പരിശീലനമാണത്. ധ്യാനത്തിന് വേണ്ടത് മനസ്സിന്റെ ഏകാഗ്രതയാണ്. ആ മനസ്സിന്റെ ഏകാഗ്രത ഒരാൾക്ക് വീണ് കിട്ടുന്ന ഒന്നല്ല, അഭ്യാസം കൊണ്ട് കിട്ടുന്ന ഒന്നാണ്. അനേക ജന്മങ്ങളുടെ സംസ്കാരം കൊണ്ട് മനസ്സ് സ്വയംവിക്ഷിപ്തമാണ്. ആ മനസ്സിന് ഏകാഗ്രത വരണം. അത് സഹജമായി വിഷയങ്ങളെ സംഭവിക്കും. അതും ലൗകികമായ വിഷയങ്ങൾ, കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾക്ക് വിഷയമാകുന്ന വിഷയങ്ങൾ, അതിലെ ഏകാഗ്രത വരുത്തും. അങ്ങനെ വരുന്ന ഏകാഗ്രത എന്ന് പറയുന്നത് ആണ് കർമ്മയോഗിയുടെ മനസ്സ്. അപ്പൊ കർമ്മയോഗിയെ കുറിച്ച് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ അജ്ഞനാണ്. കർമ്മയോഗിക്ക് കർമ്മങ്ങളെ മനസ്സിൽ നിന്ന് വിടാൻ കഴിയാത്തതുകൊണ്ടാണ് അയാൾ കർമ്മത്തിൽ വ്യാപരിക്കുന്നത്. കർമ്മത്തിൽ അയാൾ അവശനായി വ്യാപരിക്കുകയാണ്. അതിനവശനായി വ്യാപരിക്കുന്ന അയാൾക്ക് മനസ്സിന് ഏകാഗ്രതയുണ്ട്. പക്ഷെ ആ ഏകാഗ്രത എന്ന് പറയുന്നത് കർമ്മനിഷ്ഠമാണ്, വിഷയനിഷ്ഠമായ ഏകാഗ്രതയാണ്. അത് ആത്മനിഷ്ഠമായ ഏകാഗ്രതയല്ല. എന്തുകൊണ്ട്? പൂർവ്വ സംസ്കാരങ്ങൾ അയാളുടെ മനസ്സിനെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ആ കർമ്മനിഷ്ഠമായ ഏകാഗ്രതയിൽ അല്ലെങ്കിൽ വിഷയനിഷ്ഠമായ ഏകാഗ്രതയിൽ അയാൾ അഭ്യസിക്കുകയാണ്. ആ ഏകാഗ്രത അയാൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഉപാസന അല്ലെങ്കിൽ ഭാവന, അതുകൊണ്ട് അതാണ് കർമ്മരംഗത്തുള്ള ആത്മസ്മരണ അല്ലെങ്കിൽ ഈശ്വരസ്മരണ എന്ന. ചിത്തശുദ്ധി വന്ന ഒരുവനല്ല കർമ്മയോഗമുള്ളത്. ചിത്തം അശുദ്ധമായിരിക്കുന്നവനാണ്. അചിത്തമ അശുദ്ധമായിരിക്കുന്നവന്റെ ആത്മഭാവന, ഈശ്വരസ്മരണ, അതും ധ്യാനം തന്നെ. പക്ഷെ അത് ചിത്തശുദ്ധി വന്നവന്റെ ധ്യാനം പോലെയല്ല, ധ്യാനയോഗമല്ല. എന്തുകൊണ്ടാണ്? രണ്ടും നമ്മുടെ പ്രധാനമായ വ്യത്യാസം. ഒരു കർമ്മയോഗി കർമ്മത്തിൽ ഏർപ്പെടുന്നത് പരവശനായിട്ടാണ്, കർമ്മത്തിന് അധീനനായിട്ടാണ്. കർമ്മയോഗി ആയതുകൊണ്ട് ആ കർമ്മത്തിന്റെ സ്വാധീനതയിൽ നിന്ന് അവൻ മുക്തനാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സംസ്കാരത്തിന്റെ സ്വാധീനം കൊണ്ട് അവന് മുക്തനാകാൻ കഴിയുന്നില്ല. അപ്പോൾ അവന്റെ ഏകാഗ്രത എന്ന് പറയുന്നതും ഈ കർമ്മപരവശതയെ പോലെ തന്നെ തനിക്ക് സ്വാധീനമായ ഒന്നല്ല, തന്റെ സംസ്കാരത്തിന് അധീനമായ ഒന്നാണ്. സ്വേച്ഛയ തന്റെ ഇച്ഛാശക്തി കൊണ്ട് താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയത്തില്ല. മറിച്ച് തന്റെ ചുറ്റുപാടുകൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് തനിക്ക് ഇഷ്ടമായി തോന്നുന്ന വിഷയങ്ങളിൽ മനസ്സ് തനിയെ ഏകാഗ്രപ്പെടുകയാണ് ചെയ്യുന്നത് കർമ്മയോഗി. അവിടെ ആ ഏകാഗ്രതയെ സ്വാധീനിക്കുന്നത് തന്റെ സംസ്കാരമാണ്, ഇച്ഛാശക്തിയാണ്. അവിടെയാണ് പ്രധാനമായ വ്യത്യാസം. ഇവിടെ ചിത്തശുദ്ധി വന്ന ധ്യാനയോഗിക്ക് തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിന് നിർത്താൻ കഴിയും. അപ്പൊ കർമ്മയോഗി വളരെ ക്ലേശിച്ച് പരിശ്രമിച്ച് സ്വായത്തമാക്കുന്ന മനസ്സിന്റെ ഏകാഗ്രത. ഇവിടെ പറയുന്ന ധ്യാനയോഗിക്ക് സഹജമായി ശ്രദ്ധിക്കും, കാരണം ചിത്തശുദ്ധിയുണ്ട്. ഇത് പരസ്പര സാപേക്ഷമായ രണ്ട് കാര്യങ്ങളാണ്, മനസ്സിന്റെ ഏകാഗ്രതയും ചിത്തശുദ്ധിയും. മനസ്സിന്റെ ഏകാഗ്രത അതാർക്കും വരാം, ചിത്തശുദ്ധിയുള്ളവനും ഇല്ലാത്തവനും എല്ലാം വരാം. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി ചേരുന്ന ഏകാഗ്രത, അത് ചിത്തശുദ്ധിയുള്ളവന് മാത്രമേ വരത്തുള്ളൂ. അതും അതിനും വ്യത്യാസം. കർമ്മയോഗിയുടെ മനസ്സിൽ ചിലപ്പോ ഇച്ഛാശക്തിയോടുകൂടി വിഷയത്തിൽ ഏകാഗ്രപ്പെട്ടെന്നിരിക്കും, അയാളുടെ സംസ്കാരം അതിനനുകൂലമാണെങ്കിൽ. അവിടെ തന്നെ സാത്വികമായ ഏകാഗ്രത അത് പക്ഷേ ഉണ്ടാകത്തില്ല, അതിവിടെ പറയുന്ന ധ്യാനയോഗിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇച്ഛാശക്തിയോടുകൂടിയ സാത്വികമായ ഏകാഗ്രത അത് ധ്യാനയോഗിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മനസ്സിന്റെ ഏകാഗ്രത രാജസവും താമസവുമായിട്ട് വരാം. കർമ്മയോഗി ചിലപ്പോ ഇച്ഛാശക്തിയോടുകൂടി രാജസ താമസമായ ഏകാഗ്രത വരാം. അതാണ് അജ്ഞനും തപസ് ചെയ്യുന്നു, കഠിനമായ തപസ്. ദുഷ്ടനും തപസ് ചെയ്യാൻ പറ്റും, അസുരന്മാരും തപസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? രാജസ താമസ ഭാവങ്ങളോടുകൂടിയ ഏകാഗ്രത ഇച്ഛാശക്തിയോടുകൂടി അവരിൽ ഉണ്ടെന്നുണ്ട്. പക്ഷേ സാത്വികമായ ഭാവത്തോടുകൂടി ഏകാഗ്രത ഇച്ഛാശക്തിയോടുകൂടി വരുന്നത് ചിത്തശുദ്ധി വന്നവന് വരത്തുന്നു. ഈ സാത്വികമായ ഭാവത്തോടുകൂടി ഏകാഗ്രത എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ പ്രത്യേകത? തത്വചിന്ത, ആത്മഭാവന, ആത്മനിഷ്ഠമായ ഭാവന. അതും ആത്മഭാവനയും എല്ലാവർക്കുമുണ്ട്. ആത്മഭാവനയും രാജസ താമസഭാവങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ പറയുന്ന സമ്യക് ദർശന രൂപത്തിലുള്ള ആത്മഭാവന. എന്തുകൊണ്ട്? സത്വാത് സഞ്ജായതേ ജ്ഞാനം. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത് സത്വത്തിൽ നിന്നുണ്ടാകുന്നു. രാജസ താമസഭാവങ്ങളിൽ നിന്നും ജ്ഞാനം ഉണ്ടാകാം, അസുരനും ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. അതാണ് പുരുഷത്തിൽ പറയുന്നത്. വിദ്യാഗ്രഹണത്തിനായി അസുരനും ദേവനും സമീപിച്ചു ഗുരുവിനെ. രണ്ടുപേർക്കും ഒരേ ഉപദേശം കൊടുത്തു. അസുരൻ ധരിച്ചത് അസുരനും ജ്ഞാനം ഉണ്ടായി, അസുരനും തപസ് ചെയ്യും, അസുരനും ധ്യാനിച്ചു, അസുരന്റെയും മനസ്സിന് ഏകാഗ്രത ഉണ്ടായി. പക്ഷെ അവിടെ ഉണ്ടായ ജ്ഞാനം വേറെ, ദേവനുണ്ടായ ജ്ഞാനം വേറെ. ഇവിടെ ധ്യാനം ഏകാഗ്രത പല തലങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത്. വാസുരികമായ ശക്തികളെ സ്വാധീനമാക്കുന്നതിനും ധ്യാനത്തെ ഉപയോഗിക്കും. അതാണ് അസുരന്മാരും എല്ലാം തപസ് ചെയ്ത് സിദ്ധി നേടിയിട്ട് പിന്നീട് ലോകനാശകമായ പ്രവൃത്തികൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സാത്വികമായ ഏകാഗ്രത അതും ജ്ഞാനത്തെ നൽകുന്നതായ ജ്ഞാനപ്രാപ്തിക്ക് ഉതകുന്നതായ ഏകാഗ്രത, ആ ഏകാഗ്രതയാണ് ഇവിടെ പറയുന്നത് സമ്യക് ദർശനത്തിന് അന്തരംഗമായിരിക്കുന്ന ധ്യാനയോഗം എന്ന് പറയുന്നത്. അതതിനു മുമ്പുള്ള അജ്ഞന്റെ കർമ്മയോഗിയുടെ മനസ്സിന്റെ ഏകാഗ്രതയിൽ നിന്നും ധ്യാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പ്രധാനമായി വരുന്ന ഒന്ന് ആ ഇച്ഛാശക്തിയോടുകൂടി വരുന്ന ജ്ഞാനോത്പത്തിക്ക് കാരണമായി വരുന്ന ധ്യാനം, അത് ചിത്തശുദ്ധി വന്നവന് മാത്രമേ കാണത്തുള്ളൂ, കർമ്മയോഗി കാണത്തില്ല. കർമ്മയോഗിക്കും ധ്യാനിക്കാൻ പറ്റും, പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇപ്പൊ സാത്വികമായ ഭാവത്തിൽ മനസ്സ് പരിണമിച്ച് മനസ്സിൽ സത്വാധിക്യം വരുന്ന ഒരാളിന് മാത്രമേ ആ സാത്വികമായ ധ്യാനം തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂ. മനസ്സ് രാജസ താമസ ഭാവങ്ങളിലാണെങ്കിൽ തത്വചിന്താപരമായ ധ്യാനം, നിധ്യാസനം, അത് സാധ്യമല്ലാതെ വരും. മനസ്സ് പതറി മറ്റ് വിഷയങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റ് സാധനാ മാർഗങ്ങളിലേക്ക് ആ സാധകന്റെ അഭിരുചി അനുസരിച്ച് മാറിപ്പോകും. ചിലർക്ക് ആത്മവിചാരത്തിൽ ചിലപ്പോൾ താല്പര്യം വരും, അതിനൽപ്പം പരിശ്രമിക്കും, പക്ഷെ മനസ്സ് അതിൽ നിന്ന് വിട്ടുപോകും. തനിക്ക് സ്വീകാര്യം അല്ല എന്ന് തോന്നി തന്റെ മനസ്സ് മറ്റു മാർഗങ്ങളിലേക്ക് പോകും. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്? ഗുണവൈഷമ്യം. സത്വാഭിവൃദ്ധി അവിടെ മനസ്സിലില്ലാത്തതുകൊണ്ട് മറ്റ് മാർഗങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ അത് വളരെ ക്ലേശകരമായ മാർഗങ്ങളായിരിക്കും. ശരീരത്തിനും മനസ്സിനും കരണങ്ങൾക്കും എല്ലാം ആയാസത്തെ ഉണ്ടാക്കുന്നതായ കഠിനമായ തപശ്ശരിയിലേക്ക് പോകും. എന്തുകൊണ്ടങ്ങനെ പോകുന്നു? കാരണം അവിടെ ഒരു സാധകനാണ് അങ്ങനെ പോകുന്നതെങ്കിൽ അതിന് കാരണം അഗുണവൈഷമ്യമാണ്. സാത്വികമായ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് വരേണ്ടതായ ഏകാഗ്രതയ്ക്ക് വേണ്ട പക്വത അന്ധകരണത്തിന് വന്നിട്ടില്ല. അപ്പോൾ അയാൾ ചെയ്യുന്ന സാധനകൾ അത് സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനകളല്ല, അത് കർമ്മയോഗത്തിന്റെ ഭാഗമാണ്. യജ്ഞോ ദാന തപസ്ചയും പാവനാനി മനീഷിണ. ഭഗവാൻ തന്നെ പറയും, യജ്ഞം ദാനം തപസ് ഇതെല്ലാം മനുഷ്യനെ പരിശുദ്ധമാക്കുന്നതാണ്. അപ്പൊ ഈ തപസ്സെന്ന് പറയുന്നു പരിശുദ്ധിക്ക് കാരണമായി തീരും. ഇനി പരിശുദ്ധനുമുണ്ട് തപസ്. ആ പരിശുദ്ധനുണ്ട് തപസ്സിനെയാണ് ഇവിടെ പറയുന്നത്. ധ്യാനം ജ്ഞാനത്തിന്റെ അന്തരംഗ സാധനം എന്ന് പറയുന്നു. പരിശുദ്ധിക്ക് വേണ്ടിയുള്ള തപസ്സുണ്ട്. അതാണ് കർമ്മയോഗിയുടെ തപസ്. അപ്പോൾ ഈ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ കർമ്മയോഗിയും ധ്യാനിക്കുന്നുണ്ട്. കർമ്മയോഗി കരുതും ധ്യാനമാണ് ജ്ഞാനത്തിന്റെ അന്തരംഗ സാധനമെങ്കിൽ നമുക്ക് ഈ കർമ്മയോഗത്തെ വിട്ടിട്ട് നേരെ ധ്യാനത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കും. കാരണം ഏറ്റവും അന്തരംഗമായ സാധനം അതാണല്ലോ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, തൊട്ട് നിൽക്കുന്നത്. ആ ധ്യാനയോഗം കൊണ്ടടുത്ത് സമാധി, ജ്ഞാനപ്രാപ്തി, അങ്ങനെ പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അത് സാധ്യമാകത്തില്ല. എന്തുകൊണ്ടത്? കർമ്മയോഗിക്ക് ധ്യാനം സാധ്യമാകും. കർമ്മയോഗിയും ഭാവന, ഉപാസന, ധ്യാനം അത് ശീലിക്കുന്നവനാണ്. പക്ഷെ ഇവിടെ പറയുന്ന അന്തരംഗ സാധനം അതാകത്തില്ല. എന്തുകൊണ്ട്? അതിനധികാരിയാകാത്തതുകൊണ്ട്. അത് ജ്ഞാനപ്രാപ്തിക്ക് അത് ഉപകരിക്കത്തില്ല. അതിന് ദാർഢ്യം, സ്ഥിരത വരത്തില്ല. അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്നതായ തത്വനിഷ്ഠ അത് വരത്തില്ല. തത്വനിഷ്ഠ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് സ്ഥായി ഭാവത്തെയാണ്. ഒരാളുടെ മനസ്സിന്റെ ഔത്സുക്യം കൊണ്ട്, അതായത് ഒരു ഉത്സുകത മനസ്സിന്, ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യാനും സത്സംഗം ശ്രവിക്കാനും ഇതൊക്കെ ഒരു ഔത്സുക്യം. ചിലപ്പോൾ അങ്ങനെ ഒരു ഔത്സുക്യം സന്യാസം തുടങ്ങിയ കാര്യങ്ങളിലേക്കും വരും. അതൊന്നും ഒരിക്കലും സത്വനിഷ്ഠയുടെ ഇവിടെ പറയുന്ന ധ്യാനയോഗത്തിന്റെ അധികാരിത്വത്തിനുള്ള ലക്ഷണങ്ങളല്ല, ആയിക്കൊള്ളണമെന്നില്ല. അത് ഈ രാജസ താമസഭാവങ്ങളിലും ഇതെല്ലാം വരും. ആത്മീയമായ താല്പര്യം സാധനങ്ങളിലേക്കുള്ള അഭിരുചി ഇതെല്ലാം രാജസ താമസഭാവങ്ങളിലും വരും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അയാൾ തികച്ചും അധികാരിയാകുന്നത് കർമ്മയോഗത്തിനാണ്. അതെങ്ങനെ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും താൻ കർമ്മയോഗത്തിനാണോ അധികാരി അതോ ജ്ഞാനനിഷ്ഠയ്ക്കാണോ എന്ന്? അത് തിരിച്ചറിയാൻ പറ്റും. ഏതിലാണോ അയാളുടെ സ്ഥായി ഭാവം അനുഭവപ്പെടുന്നത് അയാൾ അതിനധികാരിയായിരിക്കും. കർമ്മത്തെ വിട്ട്, മനസ്സിന് കർമ്മനിഷ്ഠമായ ഏകാഗ്രതയെ വിട്ട്, കർമ്മനിരപേക്ഷമായി മനസ്സിന് ഏകാഗ്രത വരുമെങ്കിൽ, ഒന്നുകൂടി പറഞ്ഞാൽ ഒരാൾക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒന്നിൽ അയാൾക്ക് ഉറക്കം വരും, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ അലസനായി പോവും, മന്ദത അനുഭവപ്പെടും, ഉപയോഗശൂന്യനായിത്തീരും. അങ്ങനെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അയാൾക്ക് ആധ്യാത്മികമായ അഭിരുചി ഉണ്ടായിരിക്കും, ആധ്യാത്മിക സാധനങ്ങളോട് താല്പര്യം വരും, പക്ഷേ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അയാൾ അവിടെ ധ്യാനയോഗത്തിനല്ല അധികാരി, കർമ്മയോഗത്തിനാണ്. ആ കർമ്മയോഗത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ധ്യാനാഭ്യാസമൊക്കെ അയാൾക്കാകാം, ഉപാസനകൾ സ്വീകരിക്കാം. പക്ഷെ അയാൾക്ക് കർമ്മവാസനയാണ് പ്രബലമായി നിൽക്കുന്നത്. അതും സ്വയം മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട്? അയാൾ ചിന്തിക്കുന്നത് കർമ്മ പരിപാടികളെ കുറിച്ചായിരിക്കും, മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നത് കർമ്മ പദ്ധതികളെ കുറിച്ചായിരിക്കും. കർമ്മരംഗം അയാൾക്ക് സന്തോഷത്തെ കൊടുക്കും, മറ്റുള്ള ഏതിനെ കാണും. അയാള് സത്സംഗം ശ്രവിക്കുന്ന സമയം കൂടി അയാൾ വിചാരിക്കും ഈ സമയം കൂടി മുറ്റം പിടിച്ചു കഴിഞ്ഞാൽ അത്രയും മനസ്സിന് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കും. കാരണം അയാൾക്ക് സന്തോഷത്തെ കൊടുക്കും ആ പ്രവൃത്തി. സത്സംഗം ശ്രവിക്കുമ്പോൾ അതേസമയം അയാളെ ബലമായിട്ട് പിടിച്ച് സത്സംഗത്തിനെത്തി എന്നിരിക്കട്ടെ, അയാൾക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് അയാൾ മസിൽ പിടിച്ചിരിക്കും. പിന്നെ മനസ്സിലാക്കും ഇതിനേക്കാൾ ഭേദം ഉറങ്ങുന്നതാണ്, സുഖസുഷുപ്തിയിലേക്ക് പോകും. മറ്റുള്ളവർ കേൾക്കുന്നതുകൊണ്ട് താനും കേട്ടെന്നിരിക്കാം, പക്ഷെ അത് അർദ്ധ സുഷുപ്തിയിലായി. എന്തുകൊണ്ട്? കർമ്മമേ അയാൾക്ക് സമാധാനം കൊടുക്കത്തുള്ളൂ. അതാണ് കർമ്മയോഗത്തിന്റെ അധികാരിത്വം സ്വയം വെളിപ്പെടുത്തുന്നത്. അവിടെ ആ കർമ്മത്തിലുള്ള ധ്യാനം അതേ അയാൾക്ക് പറ്റൂ. ചിലപ്പോ കർമ്മത്തെ വിട്ട് കർമ്മയോഗിക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ആത്മധ്യാനമോ ഈശ്വര സ്മരണയോ അതുപോലെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. കർമ്മത്തിൽ മുഴുകിയൊരു മനസ്സായി ചിലപ്പോൾ അങ്ങനെ പോകും. ഈ കർമ്മയോഗത്തിന്റെ ആദ്യത്തെ പടിയാണ്. കർമ്മയോഗത്തിന്റെ ആദ്യത്തെ പടി ഒന്ന് സദ്വൃത്തനായിരിക്കുക, കർമ്മത്തിൽ ഏർപ്പെട്ട് കർമ്മം ചെയ്യുക. അയാൾക്ക് ജപധ്യാനങ്ങൾക്കൊന്നും ചിലപ്പോൾ മനസ്സ് ഒന്നും വരത്തില്ല. അതിനെന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് അതിന് വഴങ്ങത്തില്ല. അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആയിപ്പോവും. അപ്പൊ കർമ്മരംഗത്ത് തന്നെ നിൽക്കുക. അപ്പൊ അതും ഒരു വ്യക്തിയുടെ അയോഗ്യതയല്ല കാണിക്കുന്നത്, കർമ്മയോഗത്തിനുള്ള വ്യക്തിയുടെ യോഗ്യത കാണിക്കുകയാണ്. അത്തരക്കാരും മോശക്കാരല്ല എന്നല്ല പറഞ്ഞു വരുന്നു. ആധ്യാത്മിക മാർഗത്തിൽ കർമ്മമാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിയേണ്ടവരാണ്. അപ്പൊ അവർക്ക് അവരുടെ ആധ്യാത്മിക ജീവിതത്തെ കർമ്മമണ്ഡലത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റും. അവിടെ ധ്യാനത്തിനും ഉപാസനകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അതിൽ നിന്ന് ഒരു പടി കൂടി പുരോഗമിച്ചിട്ടാണ് ആ കർമ്മത്തോടൊപ്പം ആത്മഭാവനയും മനസ്സിന് കർമ്മത്തെ വിട്ടുള്ള ഏകാഗ്രത ആവശ്യമായി വരുന്ന സാധനങ്ങളിൽ ഏർപ്പെടുന്നത്. കുറച്ചുകൂടി സാത്വികഭാവത്തിൽ എത്തിച്ചേർന്നവരാണ് അവർക്ക് കർമ്മത്തോടൊപ്പം ജപധ്യാനങ്ങളാകാം, സത്സംഗമാകാം, സ്വാധ്യായമാകാം, അതെല്ലാം പറ്റും. അതിനുമെല്ലാം പറ്റും. കർമ്മത്തിനും മനസ്സേകാഗ്രമാകും, മറ്റ് സാധനാ മാർഗങ്ങളിലും അവരുടെ മനസ്സേകാഗ്രമാകും. കുറച്ചുകൂടി മനസ്സിന് ഏകാഗ്രത പരിണാമം സംഭവിച്ചവരാണ് അവര്. മനസ്സിന്റെ സാത്വിക ഭാവത്തേക്ക് കൂടുതൽ അടുത്തു വരുന്നവരാണ്, രാജസ താമസ ഭാവങ്ങളിൽ നിന്ന് വിട്ടുനീക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ മനസ്സിനും ധ്യാനം വരും. പക്ഷെ അത് സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനം എന്ന് പറയാൻ പറ്റത്തില്ല. സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ മനസ്സിൽ രാഗദ്വേഷങ്ങളില്ലാതെ, മനസ്സിന് കർമ്മ ഔത്സുക്യമില്ലാതെ, കർമ്മ തത്പരത അവിടെ ഇല്ലാതെ, കർമ്മത്തെ വിട്ടും മനസ്സിൽ നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു ഭാവം വരുന്നു. കർമ്മത്തെ വിട്ടിട്ട് ജീവിക്കാൻ കഴിയാത്ത ഭാഗമല്ല, കർമ്മത്തെ വിട്ടിട്ട് നിൽക്കാൻ കഴിയും. കർമ്മം ചെയ്യാതെ ഇരിക്കാൻ പറ്റും. കർമ്മം ചെയ്യാതെ മനസ്സ് ഉണർന്നിരിക്കണം. കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന എല്ലാവർക്കും സുഖമുള്ള കാര്യമാണ്. പക്ഷെ കർമ്മം ചെയ്യാതെ ഇരിക്കുമ്പോൾ മനസ്സ് ഉണർന്നിരിക്കത്തില്ല. ഇനി കർമ്മം ചെയ്യാതിരിക്കുന്നവരുടെ മനസ്സും ഉണർന്നിരിക്കും. എവിടെ? അവന് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ അവിടെ മനസ്സിൽ ഉണർന്നിരിക്കും. കർമ്മം എന്ന് പറയുമ്പോൾ കായ ക്ലേശം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ വിട്ടിട്ട് നമ്മൾക്ക് നമുക്കിഷ്ടമുള്ള അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ അത് വിട്ടിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. പലരും പറയുന്ന കാര്യമാണ്, പരാതിപ്പെടുന്ന കാര്യമാണ്. എന്താണ്? സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ക്ലേശം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ വിട്ട് തന്റെ മനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുക, ഒന്നുകിൽ എന്തെങ്കിലും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന ജോലികളെല്ലാം വിട്ടിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മനസ്സിന് സുഖം തരുന്ന പാട്ടോ ആട്ടമോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ക്ലേശമില്ല ശരീരത്തിന്. അങ്ങനെ ഇരിക്കുന്നവരുണ്ടോ? പക്ഷെ അതെന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. അങ്ങനെയുള്ള ഒരു സുഖം ആശ്രമത്തിൽ വരുന്നവർക്കും ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യം വരുന്നത്, കാരണം ഇങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് വരുന്നത്. മറ്റ് ക്ലേശങ്ങളൊന്നും ഇല്ലാതെ സുഖമായി കഴിയാം. അതുകൊണ്ടാണ് പരാതിപ്പെടുന്നത്, ആശ്രമത്തിൽ വന്നതിന് ശേഷം ഒരു സ്വസ്ഥതയില്ല കാരണം ആശ്രമത്തെ കുറിച്ചുള്ള സങ്കല്പം പ്രതീക്ഷ വേറെയായിരുന്നു. ഇവിടെ വന്ന് അധികം പണിയൊന്നും കൊടുക്കാതെ എന്തെങ്കിലും കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാം, പിന്നെ എന്തെങ്കിലും പാട്ടോ ആട്ടോ ഒക്കെ സുഖമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. അത്തരം സുഖമല്ല. നമ്മൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാശെങ്ങാനും ബാങ്കിലിട്ടിട്ട് ഒരു മുറി എവിടെയെങ്കിലും വാടകയ്ക്ക് എടുത്ത് താമസിച്ചിരുന്നെങ്കിൽ ഇത്രയും പാട് വരത്തില്ലായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ട് ഈ ആശ്രമത്തിൽ പോകുന്നതിനും അത്രയും നല്ലതായിരുന്നു, കുറച്ച് കാശ് ബാങ്കിൽ ഇടുക, ഒരു ഫ്ലാറ്റ് എടുക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, ഒരു ശല്യമില്ല. കുടുംബമില്ലാത്തതിൻ്റെ ഒരു സ്വസ്ഥത അതുകൂടെ കിട്ടും, ഉത്തരവാദിത്വങ്ങളില്ലാത്ത ഒരു സ്വസ്ഥത കൂടെ കിട്ടും. അപ്പൊ ഇത് ഒരു തരത്തിലുള്ള സ്വസ്ഥത തന്നെയാണ്, അതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ആത്മീയമായ ഉത്കർഷത്തിന് വേണ്ടി അത് ഉപകരിക്കുമോ? ഫ്ളാറ്റും കാശും ഈ പറയുന്ന സ്വസ്ഥതയും അത് ഒരുവന്റെ ആത്മീയ പുരോഗതിക്ക് എങ്ങനെ സഹായിക്കും? അയാൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അയാൾ കർമ്മരംഗത്ത് വരുമ്പോൾ അയാൾക്കുണ്ടാകാമെന്നുള്ള മനസ്സിന്റെ വിക്ഷേപങ്ങൾ അത് ഒഴിവാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയും അയാൾ തന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ടും തിരിച്ചറിയുന്നില്ല. അത്ര ഒരു സ്വസ്ഥത കായക്ലേശത്തെ ഭയന്ന് കർമ്മങ്ങളെ ഒഴിവാക്കി സ്വസ്ഥമായിട്ടിരിക്കുന്ന സ്വസ്ഥതയല്ല. അവിടെയും അയാൾ രാജസ്വ താമസഭാവങ്ങളിൽ തന്നെയാണ്. ഒരാളൊരു നല്ല ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഉപേക്ഷിച്ചിട്ട് വന്നു ആശ്രമത്തിൽ വന്നു, കുറച്ച് ദിവസം ആശ്രമത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, എന്താണോ ആ ജോലി തിരിച്ചു കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഞാൻ ചോദിച്ചു, എന്തിനാണ്? എനിക്കിപ്പോ തോന്നുന്നത് ആധ്യാത്മിക സാധന ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയത് ആ ജോലിയോടുകൂടി ഇരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഇഷ്ടമായി തോന്നുന്നത്? കാരണം അവിടെ കയ്യിൽ കാശുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ഈശ്വരനോടുകൂടി അടുക്കാൻ ഇതാണ് കൂടുതൽ സൗകര്യമെന്നാണ് എനിക്ക് തോന്നുന്നു. കുറച്ച് കയ്യിൽ കുറച്ച് കാശുണ്ടായിരിക്കുക, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക. ആശ്രമത്തിൽ വന്നപ്പോൾ ഇത് രണ്ടും നഷ്ടപ്പെട്ടു. അവിടെ കാശ് വേണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കണം, അല്ലാതെ കിട്ടത്തില്ല. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ കാണിച്ച മണ്ടത്തരമാണോ പിന്നെയാണ് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഇവിടെ ആരും കാണത്തില്ല. വേറെ ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞാണ്. അങ്ങനെ ഇത് ഒരാൾ നേരിട്ടിനോട് പറഞ്ഞതാണ്, കഥയാണ് ഞാൻ കൽപ്പിച്ചു പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല. ജോലി റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നതിനുള്ള യാതൊരു വകുപ്പും ഇല്ല. പോയത് പോയത്. പിന്നെ ഇനി ഇവിടെ നിന്ന് ഇത് മനസ്സിലാക്കുക, ഇവിടുത്തെ സമ്പത്ത് എന്താണ്, ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്താണ്, അതിനെ തിരിച്ചറിയുക. ഈ സമ്പത്ത് സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇയാൾ നേരത്തെ ജോലിയിലിരുന്നപ്പോഴും ഇയാളിതിനെ തിരിച്ചറിഞ്ഞില്ല. അപ്പോഴും ഇയാളിതിനെ കുറിച്ചുള്ള ഇയാളുടെ ഭാവന വേറെയായിരുന്നു. ആശ്രമത്തിലേക്ക് വന്ന് ആധ്യാത്മിക മാർഗത്തിലേക്ക് കടന്ന് ഇപ്പോഴും അയാൾ തിരിച്ചറിയുന്നില്ല എന്താണ് സമ്പത്ത്, എന്താണ് സ്വാതന്ത്ര്യം. അവിടെയും വരുന്ന എന്താണ്, അയാൾ കർമ്മയോഗം എന്താണ് തിരിച്ചറിയുന്നില്ല, എന്താണ് ധ്യാനം എന്താണ് തിരിച്ചറിയുന്നില്ല, എന്താണ് മനസ്സിന്റെ ശുദ്ധി എന്താണ് തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ആ തിരിച്ചറിവിന്റെ കുറവാണ്, വിവേകത്തിന്റെ കുറവാണ്. ഓരോ സന്ദർഭങ്ങളിലും വേണ്ടതായ വിവേകമില്ല. അതുകൊണ്ട് ആ രാജസ തമസ ഭാവങ്ങളിൽ നിന്ന് സ്വന്തം കർമ്മങ്ങളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കർമ്മത്തോട് സാപേക്ഷമായി നിൽക്കുന്ന മനസ്സിന്റെ ഏകാഗ്രതയോടുകൂടി ഒരാൾ തന്റെ കർമ്മരംഗത്തെ തന്നെ ആധ്യാത്മിക സാധനയാക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ അയാളുടെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്തെന്ന് പറയുന്നതും അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ശരിക്കും അയാളുടെ ആത്മനിഷ്ഠമായൊരു അനുഭവം അയാൾ ആർജിക്കുന്നതാണ്. അത് ഭൗതികമല്ല. തന്റെ ജീവിതത്തെ തന്നെ അയാൾ തിരിച്ചറിയുമ്പോൾ മുഖ്യം അതാണ്. താൻ ഇന്നതിനു വേണ്ടിയുള്ള ആളാണ്, തന്റെ മാർഗം ഇന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ അയാളുടെ ജീവിത സമ്പന്നമാവും. അപ്പോൾ ആ തിരിച്ചറിവ് അയാൾക്ക് കൊടുക്കുന്ന ഒരു അനായാസത ജീവിതത്തിലുള്ള, അതാണ് അയാളുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അയാൾ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കൃത്രിമമായ ത്യാഗം, അതിന് പ്രസക്തിയില്ലാതെ വരുന്നു. കർമ്മയോഗി തന്റെ സംസ്കാരത്തിന് വാസനയ്ക്ക് അനുസൃതമായ രീതിയിൽ അയാൾ കർമ്മസാധനയും ഒഴുകുന്നു. അയാളുടെ മനസ്സിനും ഏകാഗ്രതയുണ്ട്, പക്ഷെ അത് നിരുപാധികമായ ഒരു ഏകാഗ്രതയല്ല, കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏകാഗ്രതയാണ്. അതുകൊണ്ട് തന്നെ കർമ്മയോഗിയും മോശക്കാരനല്ല. അയാളും ധ്യാനിക്കുന്നുണ്ട്, അയാളുടെയും മനസ്സ് ഏകാഗ്രമാകുന്നുണ്ട്. പക്ഷേ ചിത്തശുദ്ധി എന്ന് പറയുന്നു രാഗദ്വേഷങ്ങളില്ലാത്തതായ ഒരു നില, കാമക്രോധങ്ങൾ ദുർബലപ്പെട്ടതായ ഒരു നില, അങ്ങനെ ഒരു നിലയിലേക്ക് അയാളുടെ മനസ്സ് എത്താത്തതുകൊണ്ട് സമ്യക് ദർശനത്തിന് അന്തരംഗമായിരിക്കുന്ന സാധന ധ്യാന സാധനയെ ഇതിലേക്ക് അയാൾ എത്തിപ്പെടുന്നില്ല, അയാളത് പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് നിരാശയില്ല. എന്തുകൊണ്ട്? തനിക്ക് അർഹതപ്പെട്ടതെന്താണെന്ന് അയാൾ തിരിച്ചറിയുന്നു, അയാൾ അതിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അയാൾ കൂടുതൽ അമർഗത്തിൽ അർഹനായിത്തീരുന്നു. അർഹനായിത്തീരുമ്പോൾ അയാൾ സാത്വികമായ ഭാവങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിത്രത്തിന്റെ സാത്വികമായ പരിണാമത്തിൽ അയാൾ ജ്ഞാനനിഷ്ഠമായ ഏകാഗ്രത അത് വരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് സ്ഥായി ഭാവം വരും. മറ്റതങ്ങനെയല്ല. കർമ്മയോഗിയുടെ ഏകാഗ്രതയെ വിക്ഷേപം ബാധിച്ചുകൊണ്ടിരിക്കും. അയാളുടെ ഭാവനകളെയെല്ലാം സംസ്കാരം സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അതിനെ നിർത്താൻ പറ്റത്തില്ല. ഈശ്വര സ്മരണം വന്നാൽ ഈശ്വരനെ വിസ്മരിക്കും. ആത്മ ഭാവന വന്നാൽ അവിടെ വിഷയഭാവന കടന്നു വരും. അതാണ് നിഷ്ഠയില്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞത്. അയാൾക്ക് നിഷ്ഠനാകാൻ പറ്റുന്നില്ല, പക്ഷെ അതിനുവേണ്ടി അയാൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധനം അന്തരംഗമാകുന്നില്ല, ബഹിരംഗമായിരിക്കുന്നു. ഇവിടെ അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത്. സ്വേച്ഛാശക്തി കൊണ്ട് സാത്വികമായ അധ്യാന നിലയിൽ അയാൾക്ക് നിൽക്കാൻ കഴിയുന്നു. അതുകൊണ്ട് അയാൾക്ക് ജ്ഞാനം പ്രാപ്തമാകുന്നു. ആത്മാവ് ഒരിക്കലും പ്രാപ്തമാകത്തില്ല, മോക്ഷവും പ്രാപ്തമാകത്തില്ല, പക്ഷെ ജ്ഞാനം പ്രാപ്തമാകും. ജ്ഞാനം പ്രാപ്തമാകുന്ന ഒന്നാണ് അത്. കർമ്മയോഗിക്ക് ജ്ഞാനം പ്രാപ്തമാകുന്നുണ്ട്, പക്ഷെ കർമ്മയോഗിയുടെ ആ ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത് അതിന് പല ന്യൂനതകളുമുണ്ട്. ഒന്ന്, വിക്ഷേപനം ബാധിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്, വിപര്യങ്ങളുണ്ടാകും അതിന്. മൂന്നാമത്, സംശയങ്ങളുണ്ടാകും. നാലാമത്, അജ്ഞാന സഹകാരിയായിരിക്കും, അജ്ഞാനത്തോടു കൂടിയായിരിക്കും നീക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ജ്ഞാനഭിന്നമായ, ജ്ഞാനത്തിൽ നിന്ന് അന്യമായ പല സഹകാരികളോടും കൂടിയാണ് കർമ്മയോഗിയിലും ജ്ഞാനം പ്രാപ്തമാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന അന്തരംഗ സാധനമായിരിക്കുന്ന ധ്യാനം കൊണ്ട് പ്രാപ്തമാകുന്ന ജ്ഞാനം, അവിടെ ഇത്തരം മാലിന്യങ്ങളൊന്നും കാണത്തില്ല. അത് പൂർണ്ണമായും സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമായിരിക്കും. അത് പൂർണ്ണമായും ആത്മനിഷ്ഠമായ ജ്ഞാനമായിരിക്കും. അതുകൊണ്ടാണ് തന്നെ സമ്യക് ദർശനത്തിന് അന്തരംഗ സാധന എന്ന് പറയുന്നത്. അതിന് മുഖ്യമായ കാരണം ചിത്തശുദ്ധിയാണ്. അതുകൊണ്ട് നമ്മളവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം, കർമ്മയോഗിക്കുണ്ട് ധ്യാനം. കർമ്മയോഗിയുടെ ആ ധ്യാനവും വേണമെങ്കിൽ നമുക്ക് അന്തരംഗ സാധനയെന്ന് പറയാം. എങ്ങനെ അന്തരംഗ സാധനയാകുന്നു? ഇതുവരെ അതിന് അന്തരംഗ സാധന എന്നല്ല പറഞ്ഞത്. അതിനെയും അന്തരംഗ സാധനം എന്ന് പറയാം. ഏതിന് അന്തരംഗ സന്താനമാകുന്നു? ചിത്തശുദ്ധി വന്ന ഒരുവന്റെ ഇച്ഛാശക്തി കൊണ്ട് അവന് സഹജമായി വരുന്ന ധ്യാനത്തിന്റെ അന്തരംഗ സാധനയാണ് കർമ്മയോഗിയുടെ ധ്യാനം. അപ്പൊ കർമ്മയോഗിക്ക് ധ്യാനം കൂടിയേ കഴിയും എന്ന് വരുന്നു. കർമ്മയോഗിയുടെ അഭ്യാസ രൂപത്തിലിരിക്കുന്ന ആ ധ്യാനം തത്വനിഷ്ഠന്റെ അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠന്റെ സഹജമായിരിക്കുന്ന ധ്യാനത്തിന് മുന്നോടിയായി വരുന്നതാണ്. അതുകൊണ്ടത് ആ ജ്ഞാനത്തിന്റെ അന്തരംഗ സാധനമാണ്. അതുകൊണ്ട് കർമ്മയോഗിയും ധ്യാനം ശീലിച്ചേ പറ്റും. കർമ്മയോഗിയുടെ ധ്യാനം ശീലിക്കണമെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരും ചിന്തിക്കുന്നവർക്ക്. കർമ്മയോഗി കർമ്മത്തെ വിട്ടിട്ടാണോ ധ്യാനം ശീലിക്കേണ്ടത്, അതോ കർമ്മയോഗി കർമ്മത്തോട് കൂടിയാണോ ധ്യാനം ശീലിക്കേണ്ടത്? അത് വരും. ഇവിടെ പറയുന്ന ഈ സമ്യക് ദർശനത്തിന്റെ അന്തരംഗമായിരിക്കുന്ന ധ്യാനത്തിൽ കർമ്മമില്ല. അവിടെ കർമ്മത്തോടുകൂടിയ ധ്യാനമല്ല, കർമ്മം വിട്ടുള്ള ധ്യാനമാണ്. കർമ്മം വിട്ടുള്ള ധ്യാനം എന്ന് പറയുമ്പോൾ സന്യാസത്തോടുകൂടിയ ധ്യാനം. സന്യാസത്തോടുകൂടിയ ധ്യാനം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സന്യാസത്തോടുകൂടിയ ധ്യാനം. നമ്മൾ സന്യാസിമാരാണ്, നമുക്ക് കർമ്മങ്ങളുണ്ട്. കർമ്മത്തോടുകൂടിയ സന്യാസം, അത് യഥാർത്ഥ സന്യാസമാണ്. കർമ്മം വിട്ട സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അവിടെ കർമ്മം കാണാൻ പാടില്ല. തസ്യ കാര്യം എന്ന വിദ്യതയെ, അങ്ങനെയുള്ള സന്യാസം, നിരാശി, അപരിഗ്രഹ, അപരിഗ്രഹമുള്ള സന്യാസം. ഇപ്പൊ നമ്മുടെ സന്യാസം എന്ന് പറയുന്നവരോട് പരിഗ്രഹങ്ങളുള്ള സന്യാസം, കർമ്മത്തോടുകൂടിയ സന്യാസമാണ്. അതല്ല, അങ്ങനെയുള്ള സന്യാസത്തിലുള്ള ധ്യാനം, ആ ധ്യാനമല്ല, അതിന് മുമ്പുള്ള ധ്യാനം, കർമ്മയോഗിയുടെ ധ്യാനം. ആ കർമ്മയോഗിയുടെ ധ്യാനത്തിൽ കർമ്മം വിട്ടൊരു ധ്യാനം പറ്റത്തില്ല. ഇവിടെ പറയുന്ന തത്വനിഷ്ഠന്റെ ധ്യാനത്തിൽ കർമ്മം വിട്ടിട്ടൊരു ധ്യാനമാകാം. ആണ് രണ്ടും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. അതാണ് ഞാൻ വ്യത്യാസം എന്ന് പറഞ്ഞ് കുറച്ച് പറയാൻ ആരംഭിച്ചത്. കർമ്മയോഗിയുടെ ധ്യാനം കർമ്മം വിട്ടിട്ട് സാധ്യമല്ല. അയാൾക്ക് കർമ്മരംഗത്ത് നിന്നേ അയാൾക്ക് ധ്യാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനത്തിന്റെ അന്തരംഗ സാധനമല്ല. ജ്ഞാനത്തിന്റെ അന്തരംഗമായിരിക്കുന്ന സാധനത്തിൽ അവിടെ കർമ്മമില്ല. കർമ്മയോഗി തന്റെ കർമ്മരംഗത്തോടൊപ്പം ധ്യാനവും കൊണ്ടുപോകും. അത് കർമാനുഷ്ഠാന വേളയിലാകാം, കർമ്മം അനുഷ്ഠിക്കാത്ത സമയത്തുമാകാം. കർമ്മം മാറ്റിവെച്ചിട്ട് ധ്യാനിക്കുക. കർമ്മം മാറി നിൽക്കുമ്പോൾ ധ്യാനിക്കുക. ഇവിടെ ജ്ഞാനനിഷ്ഠന്റെ ധ്യാനം എന്ന് പറയുന്നത് കർമ്മം മാറി നിൽക്കുമ്പോഴുള്ള ധ്യാനമാണ്. കർമ്മയോഗിയുടെ ധ്യാനത്തിൽ കർമ്മത്തോടൊപ്പം ധ്യാനമാകാം, അല്ലെങ്കിൽ കർമ്മത്തെ കുറച്ച് സമയം മാറ്റിവെച്ചിട്ടും ധ്യാനമാകാം. കർമ്മം ചെയ്യാതെ ധ്യാനിക്കുന്നു. ധ്യാനത്തിന്റെ മുറകളെല്ലാം അനുസരിച്ചുകൊണ്ട് അല്ല. ഇനി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ധ്യാനിക്കുന്നു. എങ്ങനെ? ഈശ്വരസ്മരണ, അതയാളുടെ ധ്യാനമാണ്. അയാൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗത്തിന്റെ തത്വങ്ങളെ അനുസ്മരിക്കുന്നു. അത് കർമ്മയോഗിയുടെ ധ്യാനമാണ്. കർമ്മയോഗം എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? കർമ്മയോഗത്തിന്റെ തത്വങ്ങൾ. അത് കർമ്മയോഗം, അതിങ്ങനെ ആയിരിക്കണം. ആ കർമ്മയോഗത്തിന്റെ തത്വത്തെ അയാൾ അനുസ്മരിക്കുന്നു കർമാനുഷ്ഠാന വേളയിൽ. അതും അയാളുടെ ധ്യാനമാണ്. ഇനി കർമ്മയോഗി കേവല കർമ്മിയല്ല. ഒരു കർമ്മയോഗി കർമ്മത്തിൽ ഏകാഗ്രപ്പെടുന്നതും അയാളുടെ ധ്യാനമാണ്. ചെയ്യുന്ന കർമ്മത്തിൽ ഏകാഗ്രപ്പെടുന്നു, അതും അയാളുടെ ധ്യാനമാണ്. ഇനി കർമ്മയോഗി കർമ്മ അനുഷ്ഠാന വേളയിൽ ആത്മസ്മരണ ചെയ്യും, അതും അയാളുടെ ധ്യാനമാണ്. ഇനി ആ കർമ്മരംഗത്തിൽ നിന്ന് അയാൾ കർമ്മത്തെ സ്വയം മാറ്റിവെക്കുന്നു. കർമ്മത്തിൽ വിശ്രമം ആവശ്യമാണ്. കർമ്മം ക്ലേശകരമാണ്, അതുകൊണ്ട് കർമ്മത്തിന് വിശ്രമം ആവശ്യമാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന്റെ ഭാഗമാണ് വിശ്രമവും. വിശ്രമം എന്ന് പറയുമ്പോൾ കർമ്മത്യാഗം വരുന്നില്ല. ഒരു കർമ്മയോഗി കുറച്ച് സമയം കർമ്മം ചെയ്യാതിരിക്കുന്നു, അതുകൊണ്ട് അയാൾ കർമ്മമുക്തനാകുന്നില്ല. അയാളും അപ്പോഴും അയാൾ കർമ്മത്തിൽ തന്നെയാണ്. വിശ്രമവും അയാളെ സംബന്ധിച്ച് കർമ്മമാണ്. അങ്ങനെയുള്ള വിശ്രമവേളയിൽ അയാൾ കർമ്മം ചെയ്യാതെ അയാൾ ധ്യാനിക്കുന്നു. അതാണ് കർമ്മത്തെ മാറ്റിവെച്ചിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത്. അയാൾ കർമ്മയോഗി അല്ലാതാകുന്നില്ല അപ്പോഴും. ഈ തത്വനിഷ്ഠന്റെ കർമ്മം വിട്ടുള്ള ധ്യാനം പോലെയല്ല. തത്വനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മത്തിന്റെ സന്യാസമാണ് സംഭവിച്ചിരിക്കുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന്റെ മാറ്റിവെക്കൽ, മാറ്റിവെച്ച് അയാൾ പിന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട്? അയാൾ പ്രബലമായി കർമ്മ സംസ്കാരം ഇരിക്കുന്നു, അതുകൊണ്ട് അയാൾ കർമ്മത്തെ സന്യസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾക്ക് കർമ്മത്തെ മാറ്റിവെക്കാൻ പറ്റും. കർമ്മത്തിൽ നിന്ന് അയാൾക്ക് വിശ്രമത്തെ പറ്റും. അപ്പൊ അവിടെ അയാൾക്ക് ധ്യാനിക്കാം, ആത്മാവിനെ ധ്യാനിക്കാം, ഈശ്വരനെ ധ്യാനിക്കാം, ദേവതയെ ധ്യാനിക്കാം, ഗുരുവിനെ ധ്യാനിക്കാം, എല്ലാം ചെയ്യാം. എന്തായാലും ഈ പറയുന്ന ധ്യാനങ്ങളെല്ലാം ആത്യന്തികമായി അയാളുടെ സമ്യക് ദർശനത്തിനുള്ള അന്തരംഗ ധ്യാനം, അന്തരംഗ ധ്യാനത്തിന്റെ അന്തരംഗ സാധനങ്ങളാണ് ഈ ധ്യാനങ്ങളെല്ലാം. സമ്യക് ദർശനത്തിന് ബഹിരംഗ സാധനം. അപ്പോൾ ആ ധ്യാനം അവിടെ രണ്ട് തരത്തെയും തിരി അതുകൊണ്ട് സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനമാണ് ധ്യാനം എന്ന് പറയുമ്പോൾ അവിടെ വിശദീകരണം ആവശ്യമുള്ളു. അതെങ്ങനെ ആരിൽ എപ്പോൾ സംഭവിക്കുന്നു, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. തേഷാം വൃത്തിസ്ഥാനികായും ഷഷ്ടോധ്യായ ആരംഭിതി. ആ സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനമായിരിക്കുന്ന ആ ധ്യാനം, അതിന്റെ വിശദീകരണമാണ് ഇനി അടുത്ത് വരുന്നത്. ഇവിടെയും നമുക്ക് സംശയം വരാം. ഈ സമ്യക് ദർശനത്തിന് അന്തരംഗമായിരിക്കുന്ന ഒരു ധ്യാനം, കർമ്മയോഗത്തിന്റെ ഒരു ധ്യാനം, ഇത് രണ്ട് ധ്യാനമാണ്, രണ്ടു തരത്തിലുള്ള ധ്യാനമാണ്. സന്യാസി അവൻ ധ്യാനിക്കുന്നു, എന്തിനാ ധ്യാനിക്കുന്നത്? ആത്മാവിനെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിക്കുന്നു. ഇവിടെ കർമ്മയോഗി അത് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ധ്യാനമാണ് രണ്ടുപേരും ചെയ്യുന്നത്, രണ്ട് ധ്യാനമാണ്. ഇവിടെ പറയുന്ന ജ്ഞാനനിഷ്ഠൻ ആത്മാവിനെ സ്മരിക്കുന്നു, അതേ ഭാവനയാണോ കർമ്മയോഗിയിലുള്ളത്? കർമ്മയോഗിനി മറ്റെന്തെങ്കിലും ഭാവനയാണോ ഉള്ളത്? അങ്ങനെ സംശയം വരും. ഈ രണ്ടുപേരും അനുഷ്ഠിക്കുന്നത് ഒരേ ഭാവന തന്നെ, രണ്ടുപേരുടെയും ധ്യാനം ഒന്ന് തന്നെ. അനുഷ്ഠാനത്തിൽ ഒരു വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വരുന്ന എവിടെ? ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രബലമായിരിക്കുന്നു, കർത്തൃത്വ ബുദ്ധി, അതേപോലെ ശക്തമായിരിക്കുന്നു, ഭോക്തൃത്വ ബുദ്ധി. അയാൾ ശക്തമായിരിക്കുന്നു, രാഗദ്വേഷങ്ങൾ, ഇതെല്ലാം കർമ്മയോഗി ശക്തമായിരിക്കുന്നു. ഇതെല്ലാം ശക്തമായിരിക്കെ അയാൾ ഈശ്വരനെ കുറിച്ച് സ്മരിക്കുന്നു, അയാൾ ആത്മാവിനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഇഷ്ടദേവനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിനെ ഉപാസിക്കുന്നു. തത്വജ്ഞനും ആത്മാവിനെ തന്നെയാണ് അനുസന്ധാനം ചെയ്യുന്നത്. ജ്ഞാനനിഷ്ഠൻ കർമ്മത്തെ സന്യസിച്ചവൻ, അപ്പൊ രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്. തത്വത്തിൽ അത് ഒന്നാണെങ്കിലും രണ്ടിലും വ്യത്യാസമാണ്. രണ്ടുപേരും ഒരേ സാധനയാണ് ചെയ്യുന്നത്. വ്യത്യാസം എന്താണോ? കർമ്മയോഗി ഈശ്വരനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, ഇഷ്ടദേവനെ കുറിച്ച്, അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് അയാൾ എന്താണോ ഗ്രഹിച്ചിരിക്കുന്നത് അതിനെ അയാൾ ധ്യാനിക്കുന്നു. അയാളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അയാൾ എന്താണോ ഗ്രഹിച്ചത് അതിനെ അയാൾ ധ്യാനിക്കുന്നു. ധ്യാനം എപ്പോഴും അവനവന്റെ അറിവിനനുസരിച്ചിട്ടാണ്. താൻ അറിഞ്ഞതിനെ എനിക്ക് ധ്യാനിക്കാൻ പറ്റും, അറിയാത്തതിനെ ധ്യാനിക്കാൻ പറ്റും. ഒരാൾ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു എന്നിരിക്കട്ടെ, വിഷ്ണുവിനെ കുറിച്ച് അയാളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ശംഖചക്രഗദ പത്മധാരിയായിട്ടുള്ള ഒരു ദേവൻ, തന്റെ സങ്കല്പത്തിനനുസരിച്ച് അവനെ ധ്യാനിക്കുന്നു. അപ്പൊ തന്റെ അറിവിനനുസരിച്ച് ഒരാൾക്ക് ധ്യാനിക്കാൻ പറ്റിയതായാലും തന്റെ സങ്കല്പത്തിലേക്ക് കടന്നു വരാത്ത ഒരു ഭാവത്തെ തനിക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അജ്ഞൻ തന്റെ നിലയിൽ നിന്നുകൊണ്ട് ഈ തത്വത്തെ ധരിക്കുമ്പോൾ അയാളുടെ ആ ധാരണ ഒരുപാട് പരിമിതികളുള്ളതാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അയാൾ ധ്യാനിക്കുന്നു. അപ്പൊ അയാളുടെ ബോധ മണ്ഡലത്തിന്റെ വികാസം, ആ വികാസത്തിനനുസരിച്ച് അയാൾ തത്വത്തെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് അയാൾ ഭാവന ചെയ്യുന്നു. അതാരെ ഉപാസിച്ചാലും ശരി, എന്തിനെ ധ്യാനിച്ചാലും ശരി, ഇനി അത് പുരോഗമിച്ച ആളാണെങ്കിലോ, ചിത്തശുദ്ധി വന്നവനാണെങ്കിലോ, അതേ തത്വത്തെ തന്നെയാണ് അവനും ധ്യാനിക്കുന്നത്. പക്ഷേ അതേ ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ടല്ല, അയാളുടെ ബോധമണ്ഡലത്തിന് വികാസം ഒരുപാട് സംഭവിച്ചിരിക്കുന്നു. ഒരേ തത്വത്തെയാണ് രണ്ടുപേരും ധ്യാനിക്കുന്നതെങ്കിൽ, ഒരേ ഈശ്വരനെ ധ്യാനിക്കുന്നു, രണ്ടില്ല, ഒരേ ഗുരുവിനെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഒരേ ദേവനെ ധ്യാനിക്കുന്നു. പക്ഷേ ആത്മനിഷ്ഠന്റെ ധ്യാനം അത് കൂടുതൽ വികസ്വരമായിരുന്നു. ആ ധ്യാനത്തിൽ കൂടുതൽ ഉണർവുണ്ടായി. ആ ധ്യാനത്തിൽ മുൻപ് പറഞ്ഞ ദോഷങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. അജ്ഞാന സംശയ വിപരീയങ്ങൾ അതിനെ ബാധിക്കുകയില്ല, വിക്ഷേപം അതിനെ ബാധിക്കത്തില്ല. അപ്പോ തത്വത്തിൽ രണ്ടുപേരും ധ്യാനിക്കുന്ന ഒന്നിനെ തന്നെ, പക്ഷേ ആ തത്വത്തിന്റെ അനുഷ്ഠാനം എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ അതിന്റെ അനുഷ്ഠാനത്തിന്റെ അനുഭവം എന്നുള്ള തലത്തിൽ വ്യത്യാസം വരും. ഒന്നുകൂടി തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ധ്യാനിക്കുന്നത് ഒരേപോലെ തന്നെ, പക്ഷെ രണ്ടുപേരുടെയും ധ്യാന അനുഭവങ്ങൾ വ്യത്യസ്തമായി. ധ്യാനത്തെ സംബന്ധിച്ചുള്ള അനുഭവം, ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെ കുറിച്ചല്ലേ പറയുന്നത്. ധ്യാനമെന്ന് പറയുന്നത് തന്നെ ഒരു അനുഭവമാണ്. ധ്യാനമെന്ന് പറയുന്നത് ഒരു അനുഭൂതിയാണ്. ധ്യാനം ഒരു അനുഭൂതിക്ക് വേണ്ടിയുള്ള അനുഷ്ഠാനമാണ്. പക്ഷെ ധ്യാനം തന്നെ ഒരു അനുഭൂതിയാണ്. ഒരു അജ്ഞന് കർമ്മയോഗിക്ക് ആ ധ്യാന അനുഭൂതി അത് വളരെ സങ്കുചിതമായി. അസമയം തത്വനിഷ്ഠനാണെങ്കിലോ ആ ധ്യാന അനുഭൂതി വളരെ വികസ്വരമായിരിക്കും. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള ധ്യാനത്തിന്റെ സമാനതയും വ്യത്യാസം. രണ്ടുപേരുടെയും ധ്യാനത്തിൽ സമാനതയുണ്ട്, രണ്ടുപേരുടെയും ധ്യാനത്തിൽ ഭിന്നതയുണ്ട്. ആ ഭിന്നത എന്ന് പറയുന്നത് അനുഭൂതിയുടെ തരത്തിലുള്ള ഭിന്നതയാണ്. അനുഷ്ഠാനം ഒന്ന് തന്നെ, രണ്ടുപേരുടെയും ധ്യാന വിഷയമായിരിക്കുന്ന തത്വം ഒന്ന്. പക്ഷെ അവിടെ ആ ധ്യാന അനുഭവത്തിൽ ഭിന്നതയുണ്ട്. അപ്പോൾ ചിലരുടെ ചോദിക്കും ഈ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഭവമാണ്. ധ്യാനം അനുഭവമായിരിക്കണം, എന്നാലത് ധ്യാനമാകും. ധ്യാനമെന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും അതൊരു അനുഭവമല്ല, പിന്നെന്താണ്, അതൊരു എക്സർസൈസാണ്, ഒരു അഭ്യാസമാണ്. നമ്മള് ധ്യാനം എന്ന് പറഞ്ഞ ആൾക്കാർ പഠിപ്പിക്കാറുണ്ടല്ലോ ചില ടെക്നിക്കുകൾ. ചില സർക്കസുകൾ അഭ്യാസങ്ങളാണ്, മെയ് വഴക്കം പോലെ ഉള്ള ചില അഭ്യാസങ്ങൾ. സർക്കസ് എന്ന് പറയുന്നത് നല്ലൊരു അഭ്യാസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. മെയ് വഴക്കമുള്ളവന് അത് ചെയ്യുന്നതിന് സുഖമുണ്ടായിരിക്കും. മെയ് വഴക്കം ഇല്ലാത്തവനെ കൊണ്ട് സർക്കസ് കളിപ്പിച്ചാലോ, കളിക്കുന്നവന്റെ ബദ്ധപ്പാട് അതിൽ ഏറെയാണ്, കാണുന്നവന്റെ ബദ്ധപ്പാട്. അപ്പൊ അങ്ങനെയുള്ള ധ്യാനത്തെ കുറിച്ചല്ല പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സർസൈസാണ്. ധ്യാനം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ സുഖമുള്ള ഒരു അനുഭവം. ഈ എക്സർസൈസില് അസുഖം കിട്ടത്തില്ല. എക്സർസൈസ് ആകുമ്പോൾ അവിടെ മൽപിടുത്തം നടക്കും മനസ്സിൽ. മനസ്സിനെ കീഴടക്കാനുള്ള ഒരു പരിശ്രമം, അല്ലെങ്കിൽ മനസ്സിനെ സ്വന്തം പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങൾ. അവിടെ ധ്യാനത്തിന് ധ്യാനത്തിൻ്റെതായ ഒരു സഹജഭാവമുണ്ട്. ആത്മാവിന്റെ സഹജഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതിനതിൻ്റെതായ ഒരു സഹജഭാവവും അതിൻ്റെതായ ഒരു അനായാസതയുമുണ്ട്, അതിൻ്റെതായ ഒരു ലാഘവുമുണ്ട്. അതെല്ലാം ചേർന്നാലേ ധ്യാനമാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് വെറും മെന്റൽ എക്സർസൈസ്, മാനസിക പരിശ്രമമേ ആകത്തുള്ളൂ. ധ്യാനത്തിൽ നമുക്ക് ലാഘവം അനുഭവപ്പെടുന്നുണ്ട്, ധ്യാനത്തിൽ നമുക്ക് അനായാസത അനുഭവപ്പെടുന്നില്ല, ധ്യാനത്തിൽ നമുക്ക് സുഖം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ധ്യാനമല്ല. അങ്ങനെയുള്ള ധ്യാനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപക്ഷേ ഇത് കർമ്മയോഗിക്ക് ക്ഷിപ്രസാധ്യമായെന്ന് വരത്തില്ല. എന്റെ മനസ്സതിന് പാകമായെന്ന് വരത്തില്ല. പക്ഷെ കർമ്മയോഗിക്കോ സാധ്യമാകും. കർമ്മയോഗത്തിന്റെ മാർഗത്തിൽ തന്നെ, കർമ്മയോഗത്തിന്റെ ഭാഗമായി തന്നെ അയാൾ ധ്യാനത്തെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ, കർമ്മയോഗത്തിന്റെ മാർഗത്തിൽ അയാൾ പുരോഗമിക്കുമ്പോൾ ധ്യാനം അയാൾക്ക് അനായാസമായിട്ട് വരും. അപ്പൊ കർമ്മയോഗി തന്റെ ധ്യാനത്തിൽ അങ്ങനെ ഒരു അനായാസതയിലേക്ക് ചെന്നുപെടണം. ഒരു അനായാസതയിൽ എത്തിച്ചേരണം. അത് ആത്മധ്യാനത്തിന്റെ അനായാസത അതിലെത്തിച്ചേരണം. ഇവിടെ പറയുന്ന തത്വനിഷ്ഠൻ ആ അനായാസതയിൽ സഹജമായിരിക്കുന്നു. അയാൾക്ക് അനായാസത സഹജമായിരിക്കുന്നു. കർമ്മയോഗി അവിടെ ചെന്ന് എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. അതാണ് ആ തത്വനിഷ്ഠന്റെ ആ ധ്യാനം അന്തരംഗമായിരിക്കുന്നത്. അങ്ങനെയുള്ള അനായാസതയിൽ നിന്നാണ് ഈ പറയുന്നതായ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നത്. അപ്പൊ ധ്യാനം കൊണ്ട്, ധ്യാനത്തെ നമ്മളൊരു മൽപിടുത്തമായി സ്വീകരിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഫലമൊന്നും പ്രതീക്ഷിക്കാനില്ല, പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകത്തില്ല. ധ്യാനം എന്ന് പറയുന്നത് ഒരു സഹജഭാവമായി തീരുന്നു. അതിൽ നിന്ന് ഫലമുണ്ടാകും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജ്ഞാനപ്രാപ്തി, അതുണ്ടാകുന്നതാണ്. അത് ധ്യാനത്തിന്റെ ഫലമാണ്. സഹജമായ ധ്യാനത്തിൽ നിന്നും ഉണ്ടായി വരുന്ന ഒന്നാണ്. ധ്യാനം എന്തുകൊണ്ടാണ് ക്ലേശകരമായി പോകുന്നത്? കർമ്മയോഗിയുടെ ധ്യാനം, കാരണം ഇവിടെ നമ്മൾ ധ്യാനയോഗത്തെ കുറിച്ചാണ് ഈ അധ്യായം മുഴുവൻ ചർച്ച ചെയ്തത്. അപ്പൊ ഈ ധ്യാനം എന്തുകൊണ്ടാണ് നമുക്ക് ക്ലേശകരമായി തീരുന്നത്, മറ്റിടത്തുമായി തീരുന്നത്? ധ്യാനത്തെ നമ്മൾ ക്ലിഷ്ടമായി സമീപിക്കുന്നതുകൊണ്ടാണ്. ധ്യാനത്തോടുള്ള നമ്മുടെ സമീപനം തന്നെ ക്ലിഷ്ടമാണ്, അതുകൊണ്ടാണ്. ധ്യാനത്തെ നമ്മൾ സമീപിക്കേണ്ടത് അനായാസമായ നിലയിലായിരിക്കും എന്ന് പറയുമ്പോൾ ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാവന തന്നെ അനായാസമായിരിക്കും, ആയാസരഹിതമായിരിക്കും. ആയാസരഹിതമായ ഒരു ഭാവന തന്നെ ആദ്യം ധ്യാനത്തെ കുറിച്ച് ഒരാൾക്കുണ്ടായിരുന്നു. ധ്യാനത്തെ അയാൾക്ക് അനായാസമായി സ്വീകരിക്കാൻ കഴിയും. എപ്പോഴും ധ്യാനിക്കാൻ ഒരുമ്പെടുന്നവന് ധ്യാനത്തെ കുറിച്ച് അയാൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? അതൊരു പൊതിയാത്ത എങ്ങനെയാണ്? പൊതിയാത്ത എങ്ങനെന്ന് വെച്ചാൽ മനസ്സിലാവും. ഒരു നായയുടെ മുമ്പില് ആദ്യം ഒരു തേങ്ങ പൊട്ടിച്ച് ഇട്ട് കൊടുത്തു, അതിൻ്റെ അകത്തിരിക്കുന്ന കാമ്പ്, അത് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ പൊട്ടിക്കാത്ത ഒരു തേങ്ങ ഇട്ട് കൊടുത്തു. അതിന് മനസ്സിലായി ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനം എന്താണ്. പിന്നെ അത് കഴിക്കുന്നതിന് വേണ്ടി ആ നായ് കാണിക്കുന്ന ആവേശം, പരിശ്രമം, അതാണ് ധ്യാനത്തെക്കുറിച്ച് കേട്ടവൻ ധ്യാനിക്കാൻ ചെയ്യുന്ന പരിശ്രമം. അതുപോലെ ആയിപ്പോ കടിച്ചു കടിച്ചത് അതിന്റെ നായയുടെ പല്ല് പറയും. തേങ്ങ ഒരിക്കലും പുറത്തു വരത്തില്ല അതിന്റെ കാമ്പ്. അത് നായ കൊണ്ട് സാധ്യമായ കാര്യമല്ല, എന്നാലത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. തളരുമ്പം പരിശ്രമം നിർത്തും. എന്തുകൊണ്ട്? പരിശ്രമിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെ അതിന്റെ കാമ്പ് പുറത്തെടുക്കാൻ ഒക്കത്തില്ല. അതിനോടുള്ള സമീപനം ശരിയല്ല. അതിനെക്കുറിച്ചുള്ള ഭാവന ശരിയല്ല. അങ്ങനെ പരിശ്രമിച്ച് ഒരാൾ ധ്യാനത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ധ്യാനത്തിന് ഉള്ള പക്വത നേടിയിട്ടില്ലെന്നാണ്. ധ്യാനത്തിന്റെ പക്വത എന്ന് പറയുന്നത് ആ പരിശ്രമത്തിന്റെ അഭാവമാണ്. ധ്യാനം പ്രവൃത്തിയല്ല. പ്രവൃത്തി എന്ന് പറയുന്നത് അത് നിറവേറ്റുന്നതിന് പരിശ്രമം അവിടെ ആവശ്യമാണ്. പരിശ്രമങ്ങൾ ഇല്ലാത്തിടത്താണ് ധ്യാനം ഒരു അനുഭവമായി മാറുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കും. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ധ്യാനത്തെക്കുറിച്ച് പഠിക്കും. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ഇതാണ് ധ്യാനത്തിന് തടസ്സമായിരിക്കുന്നത്. ധ്യാനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്തയാണ് ധ്യാനത്തിന് തടസ്സമെന്ന് തിരിച്ചറിയണം. ധ്യാനത്തെക്കുറിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പഠനമാണ് ധ്യാനത്തിന് തടസ്സമായിരിക്കുന്നത്. ധ്യാനത്തിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരാൾക്ക് എങ്ങനെ ധ്യാനിക്കാൻ കഴിയുന്നു? കാരണം പഠിത്തം മനസ്സിലാക്കത്തില്ല. പഠിത്തം മനസ്സിലാക്കുന്നിടത്തോളം കാലം എങ്ങനെ ധ്യാനം ശരിയാവും? ധ്യാനം അതല്ല. ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ ധ്യാനത്തെക്കുറിച്ച് പഠിക്കുന്നതോ അല്ല. പിന്നെ നമ്മൾ ധ്യാനത്തെക്കുറിച്ച് ഭാവന ചെയ്യും. ധ്യാനം ഒത്തിരി എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. ഒത്തിരി ക്ലേശങ്ങൾ അതിനുവേണ്ടി അനുഭവിക്കേണ്ടി വരും. ഈ തരത്തിൽ ധ്യാനത്തെക്കുറിച്ച് നമ്മൾ ഭാവന ചെയ്യും. അപ്പൊ ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനങ്ങൾ തന്നെ നമ്മളെ ധ്യാനത്തിൽ നിന്നും തിരിച്ചിടും. എന്തുകൊണ്ടാണ് തെറ്റിക്കുന്നത്? അവിടെ നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമുണ്ട്. ഒരിക്കലും ധ്യാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുവോ പഠിക്കേണ്ട ഒരു വസ്തുവോ അല്ല. പിന്നെന്താണ് ധ്യാനം എന്ന് പറയുന്നത്? ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ സഹജമായ ഭാവമാണ്, അതാണ് ധ്യാനം. ധ്യാനത്തെക്കുറിച്ച് നമ്മുടെ എല്ലാ ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നതാണ് മനസ്സിന്റെ സഹജസ്ഥിതി. നമ്മൾ ധ്യാനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും ആ സഹജസ്ഥിതിക്ക് ഭംഗം വരുത്തുന്നതാണ്. ധ്യാനിക്കാൻ ചെയ്യുന്ന ഏതൊരു ശ്രമവും മനസ്സിന്റെ സഹജമായ ആ ഭാവത്തിന് ഒരു ഭംഗം വരുത്തും. എങ്ങനെ? നിശ്ചലമായ ജലപ്പരപ്പിലേക്ക് നമ്മളൊരു കല്ലെടുത്തിടും പോലെയാണ് നമ്മുടെ ധ്യാനത്തിന്റെ ആദ്യത്തെ ശ്രമം. ധ്യാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ഒരുമ്പടൽ എന്ന് പറയുന്നത് എന്താണോ, നിശ്ചലമായിരിക്കുന്ന ആ ജലപ്പരപ്പിലേക്ക് നമ്മളൊരു കല്ലെടുത്തിടും, ഉടനെ അതവിടെ ഒരു ഓളം ഉണ്ടാക്കും. വീണ്ടും നമ്മൾ അടുത്ത കല്ലെടുത്തിടും, വീണ്ടും ഓളം ഉണ്ടാക്കുന്നു. ധ്യാനം എവിടെ സംഭവിക്കും? അപ്പൊ ധ്യാനം സ്വയം നിശ്ചലമാകുക എന്നുള്ളതാണ്, മനസ്സിനെ ചലിപ്പിക്കുക എന്നുള്ളത്. മനസ്സിനെ ചലിപ്പിച്ച് ധ്യാനിക്കാൻ പറ്റില്ല. മനസ്സിനെ അതിന്റെ സഹജമായ നിശ്ചലാവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുക മനസ്സിന്. അവിടെയാണ് ഗുരുവൻ തന്റെ ഇച്ഛാശക്തി ഉപയോഗിക്കേണ്ടത്. ധ്യാനത്തെക്കുറിച്ച് അതൊരു ക്രിയ അല്ല എന്നുള്ള ഭാവന ആദ്യം ഉറപ്പിക്കുക. ധ്യാനം എന്ന് പറയുന്നത് ഒരു പരിശ്രമമല്ല എന്നുള്ള ഭാവന ആദ്യം ഉറപ്പിക്കുക. അതാണ് ധ്യാനത്തെക്കുറിച്ച് ആദ്യം തിരിച്ചറിവ്. ധ്യാനം നിശ്ചലതയാണെന്ന് തിരിച്ചറിയണം. ധ്യാനം അനായസതയാണെന്ന് തിരിച്ചറിയണം. ധ്യാനം അനുഭവമാണെന്നും തിരിച്ചറിയണം. എങ്ങനെയുള്ള അനുഭവം? സുഖമായ അനുഭവം, സഹജമായ അനുഭവം. അങ്ങനെ ധ്യാനത്തെ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ധ്യാനനിഷ്ഠനാകാൻ പറ്റും. ഇപ്പൊ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനത്തെ തിരിച്ചറിയുന്നതാണ്. അത്രയും മതി ധ്യാനത്തിന്. പിന്നെ ധ്യാനിക്കുന്ന ജോലി മനസ്സിന്റെ സഹജഭാവമായിട്ടങ്ങ് മാറും. അതിനെ ധ്യാനിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ശ്രുതി പറയുന്നതാണ് ഈ പ്രപഞ്ചം ധ്യാനിക്കുകയാണ്, പർവ്വതങ്ങളും വൃക്ഷങ്ങളും എല്ലാം ധ്യാനിക്കുകയാണ്, മനുഷ്യന് മാത്രം ധ്യാനിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ മാത്രം ധ്യാനിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, മറ്റുള്ളവയെല്ലാം എന്ത് ചെയ്യുന്നു? അതിന്റെ സഹജമായ ധ്യാനത്തിൽ തന്നെ കഴിയുന്നു. അതാണ് ധ്യാനത്തിന്റെ മർമ്മം. എപ്പോഴാണോ നമ്മൾ എല്ലാ പരിശ്രമങ്ങളും വിടുന്നത്, സഹജഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. സഹജഭാവത്തെ പ്രാപിക്കുകയല്ല, സഹജഭാവത്തിൽ നിലനിൽക്കുന്നത്. അത് പ്രാപിക്കേണ്ട ഒന്നല്ല, അത് ഉള്ളത് തന്നെയാണ്. നമ്മൾ പ്രാപിക്കേണ്ട കാര്യമില്ല. അതിന് ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവനകളെയെല്ലാം നിരാകരിച്ചാണ്. ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ, ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, ഇതിനെല്ലാം നമ്മൾ നിഷേധിച്ചാൽ മതി. നിഷേധിക്കുക എന്ന് വെച്ചാൽ അത്തരം ഭാവനകളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും നമ്മൾ മുക്തനായ മതി. അവിടെ ധ്യാനം സഹജമായി തീരുന്നു. അത് സുഖമുള്ള ധ്യാനമാണ്, അനായാസമായ ധ്യാനമാണ്. ഇനി അങ്ങനെ അല്ലാത്ത ധ്യാനങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലും സംരക്ഷിച്ചോളുക, അതിന് ഞാൻ വിരോധമൊന്നും പറയുന്നില്ല. ധ്യാനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും എന്തെങ്കിലും ധ്യാനങ്ങൾ കയ്യിൽ വേണം. ധ്യാനത്തെ അത്ര ലഘുവായി ലളിതമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ആള് കിട്ടത്തില്ല. ക്ലേശകരമായ ധ്യാനങ്ങൾ കാണും ആൾക്കാർക്ക് താല്പര്യം. അതുകൊണ്ട് അതിനുവേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ബ്രാൻഡഡ് ഐറ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കൈവയ്ക്കുന്നില്ല. അതായിക്കോട്ടെ, ഇങ്ങനെയൊരു ധ്യാനം ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ധ്യാനിക്കാതിരിക്കുന്ന ധ്യാനം എന്നിട്ട് അങ്ങനെ ഒന്ന് ധ്യാനിച്ചു നോക്കുക. ധ്യാനം സുഖമുള്ളതായിത്തീരുമോ? ധ്യാനം അനായാസമായിത്തീരുമോ? ആയിത്തീരും എന്നുള്ള ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു ധ്യാനം ഉണ്ടെന്ന് കേൾക്കുന്നത് തന്നെ സുഖമാണ്. ധ്യാനത്തിന്റെ അനായാസതയെക്കുറിച്ച്, ധ്യാനത്തിന്റെ ലാളിത്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്തിപ്പെട്ടാൽ അങ്ങനൊരു ഭാവത്തിലേക്ക് നമുക്ക് ഒരു നിമിഷമെങ്കിലും ഒന്ന് നിലനിൽക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരനുഭൂതി തന്നെ. പലരും ചോദിക്കാറുണ്ട്, സ്വാമിക്ക് നിർവികൽപ്പ സമാധി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനത്തിന് ഇപ്പോ ആനയെ കണ്ടിട്ടുള്ള ഒരാളിന് കാണാത്ത ഒരാളുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ ആനയെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഇവൻ ആനയെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിർവികൽപ്പ സമാധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ എന്തൊരു നിർവികൽപ്പ സമാധി ഉണ്ട്, അതാണ് അവൻ ചോദിക്കുന്നത്. ഇതിനെ കണ്ടിട്ടുണ്ടോ? ചോദിക്കുന്നയാള് ഇയാളുടെ കയ്യിലൊരു നിർവികൽപ്പ സമാധി ഉണ്ട്, ഇയാളെ സംബന്ധിച്ച് നിർവികൽപ്പ സമാധിയെ കുറിച്ച് ഒരു ഭാവനയുണ്ട്. അപ്പൊ താൻ ഭാവനയിൽ സൂക്ഷിക്കുന്ന ഒരു നിർവികൽപ്പ സമാധി അത് തന്റെ കയ്യിലുണ്ടോ എന്നാ ചോദിക്കുന്നു. സ്വാമി വിഷമിച്ചു. ഇല്ലെന്ന് പറഞ്ഞാൽ താൻ സ്വാമിയല്ല, ഉണ്ടെന്ന് പറഞ്ഞ അസത്യവും. കാരണം ചോദിക്കുന്നവന്റെ നിർവികൽപ്പ സമാധിയെ അംഗീകരിക്കാൻ സ്വാമി നിർബന്ധിതനായി തീരുകയാണ്. അവിടെ ഒരു ചെറിയ തിരിച്ചറിവിന്റെ കുറവുണ്ട്. കാരണം ഒരുത്തന്റെ നിർവികൽപ്പ സമാധി വേറൊരുത്തന്നെയില്ല. ഓരോരുത്തരുടെയും നിർവികൽപ്പ സമാധി അവരവരുടെ സ്വന്തമാണ്. അതറിയാത്തവനാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിലുണ്ടോ ആ സാധനം എന്ന് ചോദിക്കുന്നു. ചോദിക്കുന്നവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്താണ് ഈ നിറവികൽപ്പ സമാധി. അവനൊരിക്കലും അവനെ മനസ്സിലാക്കിയിട്ടില്ല. അവനതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും ചോദിക്കാനൊക്കത്തില്ല. കാരണം അവനറിയാൻ പറ്റും എന്താണോ ഇതാണ് നിറവികൽപ്പ സമാധി. പിന്നെ അവന് മറ്റൊരാളുടെ നിർവികൽപ്പ സമാധിയെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല. അവന്റെ മനസ്സിന് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത, അവനൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത, അവന് തികച്ചും അജ്ഞേയമായ എന്തോ ഒരു കാര്യത്തെ അവൻ പേരിട്ട് വിളിക്കുന്നതാണ് നിർവികൽപ്പ സമാധി. അവൻ സ്വയം ഒരിക്കലും പിടികിട്ടിയിട്ടില്ലാത്ത ഒരു സാധനം അവൻ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ്. അതെവിടെ കിട്ടും, എവിടെ കാണുമെന്ന്, അതിനെന്തൊരു ശുദ്ധ മണ്ഡത്തരമാണ്. അതേതുപോലെയാണ് ആകാശകുസുമത്തിൽ തിരക്കി പോകുന്ന പോലെയാണ്. ആകാശകുസുമം ഒരാൾ ചോദിക്കുകയാണ്, സ്വാമി ആകാശകുസുമത്തെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മുയൽ കൊമ്പിനെ കണ്ടിട്ടുണ്ടോ? അവനെ സംബന്ധിച്ചിടത്തോളം നിരവികൽപ്പ സമാധി എന്ന് പറയുന്നത് ആകാശകുസുമം പോലെയും മുയൽ കൊമ്പിനെ പോലെയാണ്. എന്തുകൊണ്ട്? അവൻ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടെന്ന് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് ഈ ആകാശകുസുമം എന്ന് പറയുന്നത്. കൊമ്പില്ലാത്ത ജീവിയാണ് മുയൽ. മുയൽ കൊമ്പെന്ന് പറഞ്ഞാൽ എന്താണോ, നമുക്ക് ഒരു തരത്തിലും അറിയാൻ വയ്യ, പക്ഷെ നമ്മൾ ഒരു ഭാവന ചെയ്യുന്നു. അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ഒരാൾ എവിടെ അന്വേഷിക്കും, എന്ത് കണ്ടുപിടിക്കും, എവിടെയൊക്കെ കണ്ടെത്താൻ കഴിയും? പക്ഷെ അങ്ങനെയുള്ള ഒരു അജ്ഞന്റെ മുമ്പിൽ സ്വാമി മുട്ടുമടക്കിപ്പോവുകയോ, സ്വാമി വേറെ തോന്നും ഈ ചോദ്യത്തിൽ. അവിടെ സമാധി കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ലായ്മയാണ്. ചോദ്യം ചോദിക്കുന്നവനും ഉത്തരം പറയാൻ വിഷമിക്കുന്നവനും ഉള്ളത് അതെന്താ? ഇവിടെ ധ്യാനം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം അജ്ഞതാജന്യമായ സങ്കല്പങ്ങളല്ല. ധ്യാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതെപ്പോഴും സ്വാനുഭവത്തോടടങ്ങുന്ന ഒന്നായിരിക്കും. അങ്ങനെ അനുഭവത്തോടിണങ്ങാത്ത ഒരു ധ്യാനത്തെക്കുറിച്ച് എന്തിനാ വ്യർത്ഥമായി സംസാരിക്കുന്നത്? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം ഉണ്ടാവും? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാധനത്തിന് നിർവികൽപ്പ സമാധി എന്ന് പേറ്റ് വിളിച്ചിട്ട് എന്താ കാര്യം? ആരുടെ ഇങ്ങനെ കയറ്റിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് നമുക്കെന്താ പ്രയോജനം? യാതൊരു പ്രയോജനമില്ല. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവിടെ മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയില്ല, പക്ഷെ മനസ്സുണ്ട്. ധ്യാനത്തിന് മനസ്സുണ്ട്, മനസ്സിലാക്കലില്ല. മനസ്സിലാക്കാതെ മനസ്സ് നിലനിൽക്കുന്നതാണ് ധ്യാനം. മനസ്സിലാക്കാൻ തുടങ്ങിയ ധ്യാനം നഷ്ടപ്പെട്ടു. ധ്യാനത്തെ ഒന്ന് അറിയാൻ ശ്രമിച്ചൊന്നിരിക്കട്ടെ, പിന്നെ ധ്യാനമില്ല. പിന്നെ അറിയലും അറിയാനുള്ള ശ്രമവുമേ വേണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് ധ്യാനത്തെ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് ധ്യാനമല്ല എന്ന് പഠിപ്പിക്കാം. നമ്മൾ ധ്യാന ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് ആൾക്കാർ പഠിപ്പിക്കുന്നതെന്ന്, ഇത് ധ്യാനമല്ല. പക്ഷെ പാവം പഠിക്കുന്നവന് തിരിച്ചറിയുന്നില്ല. അവൻ വിചാരിക്കും ഇതാണ് ധ്യാനം. അവിടെയാണ് നമ്മുടെ വിധേയം. ധ്യാനത്തെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അതല്ലേ ധ്യാനത്തെക്കുറിച്ച് എവിടെയെല്ലാം പറയുന്നുവോ അവിടെയെല്ലാം ധ്യാനത്തിന്റെ അടയാളമായി പറയുന്നത് മൗനം. മൗനത്തെയാണ് പറയുന്നത്. ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പം അവിടെ മൗനമാണ്. അതാണ് എന്റെ ധ്യാനത്തിന്റെ അവസാന വാക്ക്. അതാണ് മൗനത്തിലേ ഉള്ളൂ ധ്യാനം. വാചാലതയിൽ ധ്യാനമില്ല. അപ്പൊ ധ്യാനത്തെ ഗുരു ശിഷ്യന് പഠിപ്പിക്കുന്നതോ, ഗുരുക്കന്മാർ ധ്യാനത്തെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതും ഗുരു ശിഷ്യനെ നോക്കുന്നു. ഇവനെ ധ്യാനത്തിനവൻ ധ്യാനത്തെ ലളിതമായി അനായാസമായി ഇവനെ ബോധിപ്പിക്കാൻ പറ്റുമോ, കഴിയുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അവനെ ധ്യാനം പഠിപ്പിക്കും. കാരണം തൽക്കാലം അവൻ അത്രയ്ക്ക് പറ്റൂ. അവിടെ യോഗ്യത ഒരു മുഖ്യ വിഷയമാണ്. അതുകൊണ്ട് ഗുരുക്കന്മാരും ധ്യാനം പഠിപ്പിക്കാറുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെ ധ്യാനം നിഷ്ഠനായി തന്നെ പഠിപ്പിക്കുന്നു. അത് ധ്യാനത്തെ അറിയുന്ന ഗുരുക്കന്മാർ ചെയ്യുന്നു. ധ്യാനത്തെ അറിയാത്ത ഗുരുക്കന്മാരെ പഠിപ്പിക്കുന്ന കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. രണ്ടും രണ്ടാണ്. എന്തായാലും ധ്യാനം നമ്മൾ തുടർന്നും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർത്താം. ശാന്തി ശാന്തി ശാന്തി. ഓം.